രൂപം പോലെ മധുരതരമായിരുന്നു അഭിവന്യ പിതാവിൻ്റെ ശബ്ദവും. മനുഷ്യ മനസ്സുകളെ പിതാവിലേക്ക് ആകർഷിച്ച നിരവധി ഘടകങ്ങളിലൊന്നായിരുന്നു ആ മനോഹര ശബ്ദം. ഏതൊരു നിരീശ്വരനെയും മാനസാന്തരപ്പെടുത്താൻ പര്യാപ്തമായിരുന്നു തിരുമേനിയുടെ ബലിയർപ്പണം. ഈണവും സ്ഫുടതയും അതിലേറെ ദിവ്യത്വവും അദ്ദേഹത്തിൻ്റെ ചൊല്ലുകളിൽ തുടിച്ചു നിന്നിരുന്നു. അത് പിതാവായ ദൈവത്തെ മുഖാമുഖം നോക്കി മൊഴിയുന്ന അർത്ഥനകളായിരുന്നു. നിയമത്തിൻ്റെ കൃത്യതയിലൊതുങ്ങി സ്വയം മറന്ന് അതുല്യമായ സ്വർഗീയ ആരാധനാനുഭവം അദ്ദേഹം ആവോളം നുകർന്നിരുന്നു. അഭിവന്യ പിതാവിൻ്റെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്ന് ആ